ശ്രുതിയേഹം ശ്രദ്ധാപേ വിദ്യാന്തരശീലിനാമി പഞ്ചാഗ്നി വിദ്യാവിദ്ധി സമാനമാർഗതാംഗം. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആരൊക്കെയാണ് ഉത്തരായണ മാർഗത്തിലൂടെ യാത്ര ചെയ്യുന്നതെന്നുള്ള കാര്യം ആരൊക്കെയാണ്? ഉപാസന, ഞാൻ പറഞ്ഞത് പറയുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരി, നൈഷ്ഠിക ബ്രഹ്മചാരി, ഗൃഹസ്ഥധർമ്മം പാലിക്കുന്നവര്, വാനപ്രസ്ഥത്തിലുള്ളവര്, പരിപ്രാജകന്മാർ, ഈ നാല് കൂട്ടരാണ്. പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഊർദ്ധരേതസ്സുകൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവര് ഗൃഹസ്ഥധർമ്മത്തിൽ പ്രവേശിക്കുന്നില്ല. ഭാഷകാരൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഗുരുകുലത്തിൽ തന്നെ സമാവർത്തനം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നില്ല. അങ്ങനെയുള്ള പണ്ടത്തെ രീതിയൊക്കെയാണ്. ഇന്നത്തെ ഗുരുകുല സമ്പ്രദായം അനുസരിച്ചുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ആശ്രമവുമായിട്ടൊന്നും അതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. അതിലും വ്യത്യാസം പറഞ്ഞ് ഈ നാല് കൂട്ടരിൽ എന്താ വ്യത്യാസം? ഉപാസനയിൽ വ്യത്യാസം. എന്ത് വ്യത്യാസം? പഞ്ചാഗ്നി വിദ്യ ഗൃഹസ്ഥന്മാർക്ക്, ബാക്കിയുള്ളവർക്ക് ശ്രദ്ധ തപ ഇത്യുപാസത്തെ ശ്രദ്ധയോടും ശ്രദ്ധയുള്ളവരായി തപസ്സുള്ളവരായി പല ഉപാസനകൾ ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാസനയാണ് ഹിരണ്യഗർഭ ഉപാസന. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. കഥം പുനരവഗമ്യതേ വിദ്യാന്തരശീലിനാം ഇയം ഗതിരിതി ചോദ്യമാണ്. വിദ്യാന്തരശീലികൾക്കാണ് ഈ ഗതി. വിദ്യാന്തരത്തെ ഉപാസനാന്തരത്തെ ശീലിക്കുന്നവർക്കാണ് ഈ ഗതി. ഉപാസനാന്തരം എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഇതുവരെ കേട്ടിരുന്നവർക്ക് പറയാൻ പറ്റും. ഉപാസനാന്തരം എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ എന്താ അന്യവിദ്യ എന്ന് പറഞ്ഞാൽ എന്നാണ് ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയുന്നു. അങ്ങനെയല്ല, ഗതിയെ കുറിച്ച് വർണ്ണിച്ചിട്ടില്ലാത്ത ഉപാസന. അതുമല്ല, ഇന്നലെ ഇന്നും തമ്മിലൊരു ബന്ധം വേണം. അതായത് തദ്യ ഇത്ഥം വിദുഹു എന്ന് പറഞ്ഞത് ആരെ കുറിച്ച്? പഞ്ചാഗ്നി വിദ്യ. അത് ഒഴികെയുള്ളത്, അതൊഴികെയുള്ള ഉപാസകന്മാരാണ് പറഞ്ഞത് വിദ്യാന്തരശീലിനാം. അത് ബാക്കി ഏതായാലും ശരി, അത് ഒഴികെന്ന് പറയാൻ കാരണം അത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. ഇതെല്ലാം ആൾക്കാർ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. അപ്പോൾ മറ്റ് ഉപാസനകൾ ശീലിക്കുന്നവർക്കും എന്താണ് ഇത് തന്നെ ഗതി, ഉത്തരായണമാണെന്ന് അങ്ങനെ മനസ്സിലായി എന്നാണ്. നന്ന് ശ്രദ്ധാ തവ പരായണാനാമേവസ്യ തന്മാത്ര ശ്രവണ പറയുന്നു. ശ്രദ്ധാ തപ അമീചാരണ്യേ ശ്രദ്ധാം ഏച്ച ഇമേ അരണ്യേ ശ്രദ്ധാ തപ ഇത്യുപാസത്തെ. അവർക്ക് മാത്രം അങ്ങനെ ചിന്തിച്ചാലോ, ശ്രദ്ധാത്തപ്പ പരായണാനാമേവസ്യ ദേവയാനം തന്മാത്രശ്രമേഷദോഷവും നൈ കേവലാഭ്യാം ശ്രദ്ധ തപോഭ്യാം അന്തരേണ വിദ്യാവിനമേഷാഗതിർലഭ്യത്തെ. അപ്പൊ ഈ അരുണീജ ശ്രദ്ധ തപയിത്യുപാസന എന്ന് പറയുന്ന രണ്ട് തരത്തിൽ ആണ് വ്യാഖ്യാനിക്കുന്നത്. പൂർവശിയുടെ വ്യാഖ്യാനം ശ്രദ്ധ ഉള്ളവരായി തപസ് ചെയ്യുന്നവർ എന്നാണ്. തപസ് കണ്ടുകൊണ്ടല്ലോ പലതരത്തിലുള്ള തപസ്, ഒറ്റക്കാലത്ത് തപസ് ചെയ്യുന്ന, സൂര്യ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്, ഇങ്ങനെയുള്ള പല അഭ്യാസങ്ങളും ഉണ്ട്. ഇന്നാണെങ്കിൽ ആൾക്കാർ പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കുന്നു, പലതരത്തിലുള്ള തപസ്സുകളുണ്ട്. പുരുഷർ എന്ന് അങ്ങനെയുള്ള പിന്നെ ശ്രദ്ധ വിശ്വാസം ഇതിലെല്ലാത്തിലും വിശ്വാസം. ഈ തപസ് ചെയ്തു കഴിഞ്ഞാൽ താൻ ചെയ്യുന്ന സാധന അനുഷ്ഠാനത്തിൽ നിന്ന് ഇന്ന ഫലം ഉണ്ടാകുമെന്നുള്ള വിശ്വാസം, അതാണ് ശ്രദ്ധ. ഇവിടെ പിന്നെ എന്തിനാ ഒരാൾ ഇത്രയും കഠിനമായ തപസ്സുകൾ ചെയ്യുന്നു, ശരീരത്തെ വിക്ഷേപിച്ച്? ശ്രദ്ധ കൊണ്ടാണ്. അങ്ങനെ തപസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരായണ മാർഗത്തിലൂടെ പോകാമെന്നൊരർത്ഥമാണ് പൂർവശി പറയുന്നത്. ഭാഷകാരം പറയുന്നത് പോരാ, എല്ലാത്തിനും പൂർണ്ണമായ വിശ്വാസമുണ്ട്, വിശ്വാസം രക്ഷിക്കും എന്നുള്ള പറയുന്നു. തപസ്സുകൊണ്ട് ജീവിതത്തിൽ അതൊന്നും കൊണ്ട് ഉത്തരായണ മാർഗത്തിലൂടെ പോകാൻ പറ്റത്തില്ല. ഉത്തരായണ മാർഗത്തിലൂടെ പോകണമെങ്കിൽ ഉപാസന തന്നെ വേണം. ഇവിടെ പറയുന്ന ശ്രൗത ഉപാസന, ഗ്രഹസ്ഥനായാലും ശരി പോകാം, ഈ പറയുന്ന ബാക്കി മൂന്ന് ഗ്രൂപ്പുകാർക്കും പോകാം. അതാണ് പറയുന്നത്, നഹി കേവലാഭ്യാം ശ്രദ്ധ തപോഭ്യാം, കേവലമായ ശ്രദ്ധ തപസ്സുകൾക്കുണ്ട്. അന്തരേണ വിദ്യാബലം, ഉപാസനാബലം, ബലം എന്ന് പറയുന്ന ഇവിടെ യോഗ്യത, ആ ഉപാസന കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന യോഗ്യത അവിടെ കയറി പറ്റുന്നതിനുള്ള, എവിടെ എവിടെ ബ്രഹ്മലോകത്ത് ഏഷാഗ്യതർ എന്ന ലഭ്യത, അല്ലാതെ വഴി കിട്ടത്തില്ല, തെളിഞ്ഞു കിട്ടത്തില്ല. വിദ്യയാത്ത ആരോഹന്തി എത്ര കാമ പരാഗത നത്ര ദക്ഷിണായാന്തി ന വിദ്വാംസ തപസ്സിന, ഇതും പറഞ്ഞിട്ടുണ്ട്. ഈ തപസ്സികൾ ഓരോരോ തപസ്സുകളൊക്കെ ചെയ്യുന്നു ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്, ഓരോരോ സിദ്ധികളും ഓരോ ശക്തികളും ഇതൊക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത്. ആ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ പിന്നെ അത് ആരെങ്കിലും തപസ് ചെയ്യും. അലൗകികമായ എന്തെങ്കിലും ഫലം കിട്ടും എന്ന് പറഞ്ഞൊരാൾ വ്രതമെടുക്കുന്നുണ്ട്, വിശ്വാസം കൊണ്ടേ പറ്റും. അല്ലാതെ ആരെങ്കിലും 41 വർഷം കഠിനമായ വ്രതമെടുത്ത് ശബരിമല പോകുന്നു, വിശ്വാസമുള്ളതാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്രതം എടുക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്ത് ബുദ്ധിമുട്ട് ചോദിച്ചാൽ പറയും, എങ്ങനെയെങ്കിലും ഒരു 41 ദിവസം പിടിച്ചു തന്നാൽ മതി. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഫലം ഉണ്ടാകും എന്നുള്ള വിശ്വാസങ്ങൾ, തപസ്സുകളുടെയൊക്കെ പിന്നിൽ വിശ്വാസമാണ്. അതിന് ഫലമുണ്ടാകും. പക്ഷെ ആരിലാണോ അങ്ങനെയുള്ള കാമനകളെല്ലാം നിവൃത്തമായത്, ശ്രുതി പറയുന്ന അതാണ്, അങ്ങനെയുള്ള കാമനകളെല്ലാം നിവൃത്തമായി അവരെ ഉപാസന അനുഷ്ഠിക്കുന്നവർ ചോദിക്കും, അങ്ങനെ ഉപാസന അനുഷ്ഠിക്കുന്നവനും ബ്രഹ്മലോകത്ത് പോകണമെന്നുള്ളൊരു കാമന കാണുകയില്ലേ എന്ന് ചോദിക്കും. ന്യായമാണ്, ചെറിയ കാമനയൊക്കെ ഇരുന്നോട്ടെ, വലിയ കാര്യത്തിനല്ല, നിസ്സാരമായ കാര്യം ലോട്ടറി അടിക്കണം അത്, അങ്ങനെയുള്ള കാമനകളൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബ്രഹ്മലോക പ്രാപ്തി എന്ന് പറയുന്നത് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള കാമനയാണ്, അതിലൂടെ മുക്തിയാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷത്തെ കാമിക്കുന്നവനെന്നില്ലേ? അപ്പൊ അതിൽ കയറി പിടിക്കരുത്. അതൊന്നും ഈ സാധാരണ കാമനകളെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റത്തില്ല. അവിടെ കാമനകളെന്ന് പറയുന്നത് ബാക്കിയുള്ള കാമനകൾ. എത്ര കാമാ പരാഗത, കാമങ്ങളെല്ലാം നിവൃത്തമായവര് വിദ്യാ സദാരോഹന്തി, ഉപാസന കൊണ്ട് ഉപാസന ബലം കൊണ്ടവർ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ടത്ര ദക്ഷിണായാന്തി, അവിടെ ദക്ഷിണ വാങ്ങുന്നവർ പോകത്തില്ലെന്നല്ല, ദക്ഷിണായന മാർഗത്തിലൂടെ പോകാൻ കഴിയത്തില്ല. അത് മറ്റു സ്ഥലത്ത് ഭാഷകാരം പറയുന്നത് ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അത് അങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നവർക്ക് അത് ശ്രദ്ധയും തപസ്സും ഒക്കെ അതിനും വേണം. അതുകൊണ്ടൊന്നും അവർക്ക് ദക്ഷിണായന മാർഗത്തിൽ പോയാൽ പിന്നെ അങ്ങോട്ടുള്ള വഴി അടഞ്ഞു പോയി. അത് വഴി പോയി ചന്ദ്രലോകത്തിൽ പോയി. അപ്പോൾ വഴിയിൽ നിന്നും കൃത്യമായി ഇപ്പോൾ ആരും ചോദിക്കരുത്, ഞാനും കൃത്യമായി ഓർക്കുന്നില്ല. കാരണം അതൊക്കെ നാലാം അധ്യായത്തിൽ വരുമ്പോൾ കേട്ട് കേട്ട് നിർവൃതിയെ പ്രാപിക്കാം. അത്രയും വിശദമായിട്ട് ഭാഷകാരൻ പറയുന്നു. ഭാഷകാരനെന്തോ ഈ രണ്ട് പോക്ക് പറയുന്നതിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്. അതുകൊണ്ട് അവസരം കിട്ടുന്നിടത്തല്ല ഇതിനെക്കുറിച്ച് അങ്ങ് വിശദമായി അങ്ങ് വിശദീകരിക്കും, ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്യും. കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്നു അത് തന്നെ. ശ്രുതിയിലുള്ള ശ്രദ്ധ കൊണ്ടാണ് ഇത് ശക്തി എന്തുരാ. എന്നത്ര ദക്ഷിണായാന്തി, ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നവരവിടെ എത്തിച്ചേരത്തില്ല. അവിദ്വാംസഹ, ഇവിടെ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഉപാസകനാണ് സാറിന് പറയുന്ന വിദ്വാൻ എന്നുള്ള അർത്ഥം എടുക്കരുത്. തപസ്സിനഹ, വിദ്യ ഇല്ലാത്ത തപസ്സികൾ ഇവിടെ എത്തത്തില്ല. എന്നാൽ ഈ പുരാണങ്ങളും മഹാഭാരതത്തിലും മറ്റുമൊക്കെ തപസ്സികൾ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു എന്ന് പലയിടത്തും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നിടത്ത് ഇതിനനുസരിച്ച് നമ്മളവിടെ കൂട്ടിച്ചേർക്കണം, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊന്നും അതിന് ചോദിക്കും. ഉപാസനയുള്ള തപസ്സികൾ എന്ന് ചേർക്കണം. ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയാണ്. തസ്മാതിക ശ്രദ്ധാ തപോപ്യാം വിദ്യാന്തര ഉപലക്ഷണം. അതുകൊണ്ടിവിടെ ശ്രദ്ധാ തപസ്സുകളെ കൊണ്ട് മറ്റുപാസനകളെ കൂടെ എടുത്തുകൊണ്ട് വാചസേയിനസ്തു പഞ്ചാഗ്നി വിദ്യ അധികാരി അധിയേതേയ ഏവം അമി അരണ്യേ ശ്രദ്ധാം സത്യം ഉപാസത്തെ. ഇത് വളരെ സമ്മാനതയുണ്ട്. ഛന്ദോഗ്യോപനിഷത്തിൽ ഇത് പറഞ്ഞത് എങ്ങനെയാണോ അതേപോലെ ബൃഹദാരണ്യത്തിലും വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഒരേ ഉപനിഷത്തിൽ പറഞ്ഞതിന് വേറൊരിടത്തും വരും. എന്നുവെച്ചാൽ പല ശാഖകളാണ്, പല ഗോത്രങ്ങളിലാണ് ഇതൊക്കെ പണ്ട് പാടിയിരുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം, ഈ ഗോത്രക്കാർക്കെല്ലാം പരസ്പരം സമ്പർക്കം ഉണ്ടാകുമല്ലോ. ഒരാൾ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്താ പാടുന്നത്, നിങ്ങളുടെ പാട്ട് എന്താണ്? അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ പാട്ട് ഇതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കും, അങ്ങനെ വരുന്നത് ആകാനാണ് സാധ്യത. അങ്ങനെ പരസ്പരം ഇത് കൈമാറിയത് കൊണ്ടായിരിക്കാം വിഭിന്ന ശാഖകളിൽ ഒരേപോലെ വരുന്നത്. വാജസനേയിനസ്തു വാജസനേയികൾ പഞ്ചാഗ്നി വിദ്യാധികാരി അധീയതെ. പഞ്ചാഗ്നി വിദ്യാധികാരത്തിൽ പറയുന്നുണ്ട് യഏവം ഏത വിധു, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, ഏച അമി പിന്നെ മറ്റാരാണോ. അപ്പൊ ആദ്യം പറഞ്ഞത് പഞ്ചാഗ്നി വിദ്യയെ കുറിച്ച്. അരണ്യ ശ്രദ്ധാം സത്യം ഉപാസത, ആ ചെറിയ വ്യത്യാസങ്ങൾ വരും. നേരത്തെ പറഞ്ഞ ശ്രദ്ധ തപ എന്നാണ് ശാന്തോഗ്യത്തിൽ പറഞ്ഞത്. പറയുന്നതിലൊക്കെ ചെറിയ അരി വന്നു തന്നെന്ന് ഭാഷകാരൻ പറഞ്ഞു. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ശ്രദ്ധാം സത്യം ഉപാസത്തെ അങ്ങനെ പറയുന്നു. അത് ഇതെന്തായി ശ്രദ്ധാം സത്യം പറയുന്നു. തത്ര ശ്രദ്ധാലവ ഏ സത്യം ബ്രഹ്മ ഉപാസതീതി വ്യാഖ്യേയം. ഇവിടെ ഭാഷകാരൻ സ്വയം തന്നെ പറയുന്നു, ശ്രുതി എങ്ങനെ ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ വ്യത്യാസങ്ങൾ വരാം, വന്നാലും ശ്രുതിയുടെ താല്പര്യം വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കണം എന്നാണ്. വ്യാഖ്യാനം കൂടാതെ ശ്രുതിയെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പലയിടത്തും ചിലയിടത്തൊക്കെ സ്പഷ്ടമായി, പക്ഷേ ഒട്ടുമുക്കാലും അവ്യക്തമാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വ്യാഖ്യാനം കൊണ്ട് വേണം ഇത് മനസ്സിലാക്കാം, വിശദീകരണം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഭാഷ്യത്തിലെവിടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം വന്നാൽ വിശദീകരണം കൊണ്ടത് മനസ്സിലാക്കും. അതാണ് നമ്മൾ ചില ഓരോ ഭാഗങ്ങൾ കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ചില ചോദിക്കും, വിശദീകരണം കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഭാഷ്യകാരൻ സത്യം എന്നുള്ളതിന് ബ്രഹ്മം എന്ന് വ്യാഖ്യാനിച്ചു. ഇത് ആരെ വ്യാഖ്യാനം നോക്കിയിട്ടാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്? പരമ്പരയിൽ എന്ന് പറയുമ്പം ഭാഷ്യകാരൻ വ്യാഖ്യാനത്തിൻ്റെ പരമ്പരയിൽ പൂർവികന്മാരെയെല്ലാം കാണിക്കുന്ന വൃത്തികാരൻ അതുപോലെയുള്ള ആൾക്കാരാണ്. എന്നുവെച്ചാൽ അവരെല്ലാം ഭാഷ്യകാരനെ സംബന്ധിച്ച് പൂർവപക്ഷമാണ്. ഈ പരമ്പരയിൽ ഇത് ഭാഷ്യകാരനെ പോലെ വ്യാഖ്യാനിച്ചതായിട്ട് ആരും ഭാഷ്യകാരൻ പറയുന്നില്ല. ചിലയിടത്തൊക്കെ ചില വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം കൊള്ളാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന വ്യാഖ്യാനത്തെ ആണ് പിന്തുടരേണ്ടെന്ന് പറയുന്ന ഭാഷ്യകാരൻ, ശരി, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഭാഷ്യകാരനത് പറയേണ്ടതാണ്, അതാ ഇന്ന വ്യാഖ്യാനത്തെയാണ് ഞാൻ പിന്തുടരുന്നത്. ഭാഷ്യകാരൻ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമ്പ്രദായ വിറ്റ് എന്നൊക്കെ ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. സമ്പ്രദായ വിത്തഹ സമ്പ്രദായ വിത്തുകൾ. ഭാഷ്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഷ്യത്തെയാണ് പിന്തുടരേണ്ടത് എന്ന് ഭാഷകാരൻ ഒരിടത്തും വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്. ചില വ്യക്തികളെ നിർദ്ദേശിക്കുന്നുണ്ട്. അവരതിന് ഭാഷ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും വ്യക്തമല്ല. എന്നാൽ ഇതിൻ്റെ ഭാഷ്യമായി നിർദ്ദേശിക്കുന്നതൊക്കെ പൂർവപക്ഷികളെയാണ്. അതാണ് വൃത്തികാരൻ എന്നറിയപ്പെടുന്നത്. അതാരാണെന്നും തർക്കമാണ്. ആരായി വൃത്തികാരൻ? എന്നാൽ ഭാഷകാരനും ഉള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന വ്യാഖ്യാനത്തെയാണ്. അപ്പോൾ ഏത് വ്യാഖ്യാനത്തെ ആശ്രയിച്ചിട്ടാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച ഉത്തരവുണ്ട്. അധ്യയനം എന്ന് പറയുമ്പോൾ വ്യാഖ്യാനമല്ല. അധ്യയനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാധ്യായോ അധ്യയതവ്യഹ. സ്വാധ്യായമാണ് അധ്യയനം എന്ന് പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് വ്യാഖ്യാനത്തെ കുറിച്ചാണ്, സ്വാധ്യായത്തെ കുറിച്ചല്ല. അപ്പോൾ ബ്രഹ്മസൂത്രത്തിന് മുമ്പ് വ്യാഖ്യാനിച്ച ഒരു വ്യാഖ്യാനവും താൻ പിന്തുടരുന്നതായ വ്യാഖ്യാനം ഭാഷ്യകാരൻ പരാമർശിക്കുന്നില്ലെന്നാ പറയുന്നത്. പിന്നെ ഏതാ സമ്പ്രദായം? ഏത് വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനിച്ചു ഈ ഓരോ വാക്കുകളും? ഇവിടെ ഇപ്പൊ സത്യം എന്ന് പറഞ്ഞു, ബ്രഹ്മ എന്ന അർത്ഥം എടുക്കണം. ഇന്നാരങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ടോ? എൻ്റെ ഒരു പൂർവികൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇവിടെ തന്നെ ഒരിടത്തും പറയുന്നുണ്ട്. സമ്പ്രദായ വിത്തുകളെന്ന് പറയുന്നവർ ഈ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയവരാണോ എന്ന് പോലും വ്യക്തമല്ല. ഇതിൽ കുറെ ആസ്മരഥ്യൻ, പുവർഷൻ, പാദരായണൻ, ഇങ്ങനെ കുറെ ആചാര്യന്മാരുടെ പേര് പറയുന്നുണ്ട്. ആ പേരുകളെല്ലാം പറഞ്ഞിരിക്കുന്ന സൂത്രത്തിലാണ് പേര് വന്നിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞപ്പോൾ വ്യാകരണം ആപിശലി, ശകടായനൻ, ശാകല്യൻ, ഇങ്ങനെയൊക്കെ പേര് വരുന്നവർ ആ സൂത്രം വ്യാഖ്യാനിച്ചവരാണോ? ആണോ? അത് സൂത്ര വ്യാഖ്യാതാക്കളെ കുറിച്ചല്ല പറയുന്നു. പിന്നെയോ ഇതേ ആശയത്തെ അന്ന് പ്രചരിപ്പിച്ചവരാണ്, അതിനു മുമ്പോ അല്ലെങ്കിൽ സമകാലികന്മാരോ. അവര് സൂത്രത്തിൽ കുറെ പേരുടെ പേര് പറയുന്നു എന്ന് വിചാരിച്ച് അവരൊന്നും ഭാഷ എഴുതിയെന്നുള്ളതിന് തെളിവില്ല. സൂത്രത്തിൽ പറയുന്ന പല പേരുകാരും ഭാഷകാരനും സമ്മതമായിരിക്കും, താൻ പറയുന്ന സിദ്ധാന്തത്തെ അനുകൂലിച്ചവരായിരിക്കും. അതുകൊണ്ട് അവർ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയവരൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആ സൂത്രകാരന്റെ കാലത്താണ് അവരുള്ളത്, ഭാഷ്യകാരന്റെ കാലത്തല്ല. ഭാഷ്യകാരന്റെ കാലവും സൂത്രകാരന്റെ കാലവുമായിട്ട് വളരെ അന്തരമുണ്ട്. അപ്പൊ പിന്നെ വ്യാഖ്യാനം, ഭാഷ്യകാരൻ ഏത് വ്യാഖ്യാനത്തെ പിന്തുടർന്ന് എഴുതി, എന്താണ് സമ്പ്രദായം എന്നുവെച്ചാൽ എന്തു പറയും? വ്യാഖ്യാനത്തിന്റെ സമ്പ്രദായം, അദ്വൈത ആശയത്തിന്റെ സമ്പ്രദായമല്ല. അദ്വൈതാശയം അനന്ത ഗൗഡപാദാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ഭാഷകാരൻ തന്നെ പറയുന്നു. ആരാണ് വ്യാഖ്യാനത്തിന് ആരുടെ മാതൃക പിന്തുടർന്നിട്ടാണ്? പിന്നെ അതിനു മുമ്പ് വ്യാഖ്യാനം, പ്രസിദ്ധമായ വ്യാഖ്യാനം എന്ന് പറയുന്ന പൂർവമീമാംസയുടെ വ്യാഖ്യാനം, അതിന്റെ വ്യാഖ്യാതാക്കൾ എന്ന് പറയുന്നത് ഈ ആശയമല്ല പറയുന്നത്, അവരിതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ഭാഷ്യകാരൻ ഏത് വ്യാഖ്യാനത്തെ ആശ്രയിച്ച് വ്യാഖ്യാനിച്ചു, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭാഷ്യകാരൻ അതിനെ പരാമർശിക്കുന്നില്ല? സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നതാണ്, എന്തുകൊണ്ട് വ്യാഖ്യാന സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നില്ല? പറയേണ്ടാണെന്ന്. മീമാംസാ സൂത്രങ്ങളെ കുറിച്ചും മറ്റൊക്കെ ഭാഷകാരന് പറയാമെങ്കിൽ ഇതും പറയാം. പിന്നെ സൂത്രങ്ങളിൽ വ്യാഖ്യാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്നും ഭാഷകാരന് സമ്മതമായത് കൊണ്ട് അത് അയാളെയാണ് പിന്നീട് വന്ന ഒരു വൃത്തികാരൻ എന്ന് പറയുന്നത്. ഞാൻ കർമ്മ സമുച്ചയവാദിയാണ്. അപ്പൊ പിന്നെ വ്യാഖ്യാനം എന്ന് പറയുന്ന ആരെയാണോ ഭാഷകാരന് മാതൃക, ആരെങ്കിലും ഉണ്ടോ? എന്താ പേടിക്കുന്നു? ആരുമില്ല. ഭാഷ്യകാരന്റെ സ്വന്തം വ്യാഖ്യാനമാണ്, എന്നെ ഭാഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവനില്ല വ്യാഖ്യാനം, ഒരു സമ്പ്രദായം ഭാഷ്യകാരനില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വ്യാഖ്യാനിക്കണം ബ്രഹ്മ, അല്ലാതെ വ്യാഖ്യാതം എന്നല്ല പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നല്ല, ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്നാണ്. അപ്പൊ സത്യത്തിന് ബ്രഹ്മ എന്നെടുക്കണം. അപ്പൊ ഈ സത്യത്തിന് ബ്രഹ്മം എന്നെടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് എന്തർത്ഥം കൊടുക്കും? അത് അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട് ആര്? ആനന്ദഗിരി കൊടുക്കുന്നുണ്ട്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ തസത്യം സാത്മാ സത്യസ്യ സത്യം എന്നാണ് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. ഇത്രയും കാലമായിട്ട് ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മമെന്ന്. എന്നാലും ഞാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കണമെന്ന്. പുസ്തകമുള്ളവർ എന്തിനു വേണ്ടിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കാൻ, ഇങ്ങനെ വ്യാഖ്യാനം അവലംബിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള വ്യാഖ്യാതാക്കൾ എത്ര അശ്രദ്ധമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്നുവെച്ചാൽ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്ന് ഭാഷ്യകാലം തന്നെ ഉപനിഷത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ്? ഹിരണ്യഗർഭൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ വ്യാഖ്യാനിച്ച ആളാ ഉപനിഷത്തെടുത്ത് വായിച്ചു നോക്കിയെങ്കിൽ ഇങ്ങനെ എഴുതൂ എഴുതൂ എഴുതത്തില്ല. അവിടെ ഭാഷ്യകാലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യബ്രഹ്മ ഉപാസനയാണ്. നിർഗുണ ബ്രഹ്മ ഉപാസന നിർഗുണ ബ്രഹ്മജ്ഞാനം അല്ല. പക്ഷെ അതൊക്കെ എടുത്ത് നോക്കി വ്യാഖ്യാനിക്കാനുള്ള ക്ഷമ വേണം. സത്യജ്ഞാനം അനന്തം ബ്രഹ്മം എന്ന് പറയുന്ന ആ ബ്രഹ്മത്തിൽ അല്ല, പിന്നെ ഒരു ബ്രഹ്മം കൂടെ ഉണ്ട് ഭാഷകാരൻ. അതിനാണ് എന്ത് പറയുന്നത്? കാര്യബ്രഹ്മം. അപ്പൊ അത് കൂടെ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് സ്പഷ്ടമായിരുന്നു. ആ ഇത് കാര്യബ്രഹ്മ ഉപാസനയാണ്. പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വ്യാഖ്യാനം എഴുതിയാൾ ഉപനിഷത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാവും. അയ്യോ, അദ്ദേഹം വലിയ ശങ്കരാചാര്യന്റെ നേരിട്ടുള്ള ശിഷ്യനാണ്, വലിയ പണ്ഡിതനാണ്, അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ പറയണ്ട. പക്ഷെ ചില കാര്യങ്ങൾ കണ്ടാൽ പറഞ്ഞേ പറ്റൂ. ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ല. ഈ കാര്യം നമ്മൾ വടക്കേന്ത്യയിലൊക്കെ സാമ്പ്രദായികമായി ഇതൊക്കെ പഠിക്കുന്നിടത്തിരുന്ന് പറയണമെങ്കിൽ അവിടെ നിന്ന് അപ്പം തന്നെ എഴുന്നേപ്പിച്ചു വിടും. അപ്പം എഴുന്നേപ്പിച്ചു വിടും. എന്തുകൊണ്ട്? ആനന്ദഗിരിയുടെ വ്യാഖ്യാനത്തിന് എന്ന് പറയുന്നത് ആണ് സമ്പ്രദായം. ആ സമ്പ്രദായത്തിന് വിരുദ്ധമായി പറഞ്ഞ സ്വീകരിക്കത്തില്ല. അയ്യോ, അത് ഭാഷ്യകാരൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ നിൽക്കേണ്ട അനന്ത് അടി വീഴത്തില്ലേ? അത് കേട്ടിട്ട് പിന്നെ സമാനം പറയുന്ന പ്രശ്നമില്ല. ഇവിടെ തന്നെ തെറ്റിച്ചു. ഇനി മുമ്പോട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം സമ്പ്രദായ അഭിമാനം എന്ന് പറയുന്നതാണ്, സമ്പ്രദായത്തിലാണ് അഭിമാനം, സത്യത്തിലല്ല. എന്ത് കാടുപടലുകളായാലും ശരി, സമ്പ്രദായത്തിൽ അഭിനയിച്ച് അഭിമാനിക്കുന്നവനു സത്യത്തിൽ അഭിമാനം തോന്നത്തില്ല. ആണ് പലർക്കും വരുന്ന കുഴപ്പം. എന്തായാലും ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് തോന്നിയാലും നാക്ക് ഉയർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്തരം വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടിതാണ്, സമ്പ്രദായങ്ങളാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാടുപടലുകളിലൊക്കെ ചുറ്റിക്കറങ്ങുന്നതിൽ യാതൊരു അർത്ഥമില്ല. സത്യം എന്താണോ അതെപ്പോഴും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. കണ്ടെത്തിയാൽ അത് തന്നെ പറയുക, കള്ളം പറയാതിരിക്കുക. ഇതില്ലെങ്കിലും നമ്മൾ സത്യത്തെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏതിനാ സത്യത്തെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു? പക്ഷെ സത്യം പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ അതിനെ മയപ്പെടുത്തണമെന്നാണ്. പിന്നെ രാഷ്ട്രീയക്കാർ പറയുന്ന അടവ് നയം കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. അടവ് നയം സ്വീകരിക്കണമെന്നാണ്. അതെന്നെ കൊണ്ട് പറ്റത്തില്ല, സ്വീകരിച്ചിട്ടില്ല. അടവ് നയങ്ങളൊന്നും പറയാനുള്ള ആരുടെ ആയാലും മുഖത്ത് നോക്കി പറയും, ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ ആചാര്യ സ്ഥാനമൊക്കെ തന്ന് ആദരിച്ചിട്ടും വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ പറ്റില്ല. സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഇതൊക്കെ ഒളിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ വേറെ പറയുക, ഇത് രണ്ടും കൂടെ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അത് കളഞ്ഞത് അതുകൊണ്ടിവിടെയും എൻ്റെ നിന്ന് ആരും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വളച്ചു തിരിച്ച് പറയുന്നോ ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല, ഇറക്കി വിട്ടാലേ പോകും. അവിടെ നിന്ന് ഇറങ്ങിപ്പോയാ. അപ്പൊ ഇവിടെ പറയുന്ന ഹിരണ്യഗർഭ ഉപാസനയെ കുറിച്ചാ. ഈ തീ തത്ര ശ്രദ്ധാലവോ ഏ സത്യം ബ്രഹ്മോപാസതി വ്യാഖ്യാനം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഹിരണ്യഗർഭ ഉപാസന എന്ന് വ്യാഖ്യാനിക്കുന്നു. സത്യശബ്ദസ്യ ബ്രഹ്മണി അസകൃത് പ്രയുക്തത്വ. എത്രയോ സ്ഥലത്ത് സത്യശബ്ദം ബ്രഹ്മത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അത് കാര്യബ്രഹ്മമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കാരണബ്രഹ്മമായിക്കൊള്ളട്ടെ, ഏതായാലും ശരി, ഇതൊക്കെ ശരിയാണ്. എന്താണ് സത്യം? ഞാനും അനന്തം ബ്രഹ്മ. ഇങ്ങനെ പലയിടത്തും സത്യം, നിനത്ത സത്യം സാത്മ, പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ കാര്യബ്രഹ്മത്തെ ഹിരണ്യഗർഭ ഉപാസനയെ കുറിച്ചാണ് ഭാഷകാരൻ ഇവിടെ പറയുന്നത്. സത്യശബ്ദം എന്ന് പറയുമ്പോൾ സത്യം ഞാൻ അനന്തം ബ്രഹ്മ എന്ന് പറയുന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. അസഗത് പ്രവൃത്തം എന്ന് പറയുന്നതിന് അത് ശരിയാണ് ഉദാഹരണം. പക്ഷെ ഇവിടെ സത്യശബ്ദത്തിന്റെ അർത്ഥം ഹിരണ്യഗർഭനാണ് എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. പഞ്ചാഗ്നിവിദ്യാവിതാംസ ഇത്ഥം വിത്തയാ ഏവ ഉപാതത്വാത് വിദ്യാന്തര പരായണാനാമേവ ഏതത് ഉപാദാനം ന്യായം. അതുകൊണ്ട് ഈ പറഞ്ഞു എന്ന കാര്യത്തെ ഭാഷകാരൻ ഉപസംഹരിക്കുകയാണ്. പഞ്ചാഗ്നിവിദ്യ വിദാം, പഞ്ചാഗ്നിവിദ്യയെ ശീലിക്കുന്നവർ ഉപാസിക്കുന്നവർ അവരെയാണ് തദ്യ ഇത്ഥം വിദുഹു ചാന്തോക്യത്തിൽ പറഞ്ഞത്. അവരെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് വിദ്യാന്തരപരായണാനാം, വേറെ ഉപാസനകളുണ്ട് ഒരുപാട് ഉപാസനകൾ. അവരെയാണ് എന്ത് പറഞ്ഞത്? ശ്രദ്ധ തപ ഇത്യുപാസത്തെ ശ്രദ്ധാം സത്യം ഉപാസത്തെ എന്നെല്ലാം പറഞ്ഞു. അത് മറ്റുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് പഞ്ചാഗ്നിവിദ്യാവിതാംച, പഞ്ചാഗ്നിവിദ്യ ഉപാസിക്കുന്നവർ. ഇത്ഥം വിത്തയ ഉപാതത്വാത്, അവരാണ് ഇത്ഥം വിത്തയ എന്ന് പറഞ്ഞാൽ തദ്യ ഇത്ഥം വിദുഹു എന്നുള്ള ശബ്ദം കൊണ്ട് ഉപാതത്വാത് പഞ്ചാഗ്നിവിദ്യ ഉപാസകന്മാരെ ഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട്. വിദ്യാന്തരപരായണാനാം, അപ്പോൾ വിദ്യാന്തരം എന്ന് പറയുന്നത് പഞ്ചാഗ്നിവിദ്യ ഒഴികെയുള്ള വിദ്യകൾ. ഏവ ഏതത് ഉപാദാനം, ഏതത് ഉപാദാനം എന്ന് പറഞ്ഞാൽ എന്താ? ഏതത് ഉപാദാനം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാ കേട്ടോണ്ടിരിക്കുന്നത്? ഏതത് ഉപാദാനം എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടില്ല. ഏതതുപാദാനം എന്ന് പറഞ്ഞെന്താണ്? ഞാൻ പറഞ്ഞതാണ് അല്പം മുമ്പേ. ആ എവിടുന്ന് ഒരു അപശബ്ദം പോലെ കേട്ടത്? ആ ശ്രദ്ധാം സത്യം ഉപാസത്തെ എന്ന ഉപാദാനം, ഏതത് ഉപാദാനം? ന്യായം. ഇപ്പൊ വിദ്യാന്തര പരായണന്മാരെയാണ് അങ്ങനെ പറഞ്ഞത്. എങ്ങനെ? ശ്രദ്ധ തപ ഇത്യുപാസതേ, ഇതിനെയാണ് ഏതത് ഉപാദാനം എന്ന് പറഞ്ഞത്. ഉപാദാനം എന്ന് വെച്ചാൽ ഗ്രഹണം. ഇവിടെയൊക്കെ അവരെയാണ് ഗ്രഹിക്കേണ്ടത് എന്നുള്ള യുക്തം തന്നെയാണ് ഞാൻ ഭാഷ്യകാരനെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. പഞ്ചാഗ്നി വിദ്യ ഉപാസിക്കുന്നവർ എങ്ങനെയാണോ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ബാക്കി മൂന്ന് കൂട്ടരും പോകുന്നത്. ഇതാണ് ഭാഷ്യകാരൻ പറയാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ ശ്രുതിയിൽ അത് വ്യക്തമായി പറയുന്നില്ല. ശ്രുതിയിൽ ശ്രദ്ധ സത്യം ഉപാസതേ, ശ്രദ്ധ തപ ഇത്യുപാസത എന്നൊക്കെ പറയുന്നത്. ഇതെങ്ങനെ മനസ്സിലാക്കുന്നതിന് ഭാഷ്യകാരൻ ഞങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കൊള്ളു. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്, ദൈവം തീരുമാനിച്ചല്ല. ചിന്തിച്ച് വ്യാഖ്യാനിക്കുന്നവരാ? ഈശ്വരനാണോ വ്യാഖ്യാനിക്കുന്നത്? അവനവന്റെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് തീരുമാനിക്കും എന്താ താല്പര്യം. ഇതെല്ലാം മനുഷ്യ ബുദ്ധി പ്രഭവമാണ് എന്നുള്ളതാണ്. അതേതു പന്ഥാനൂന വിധു പറഞ്ഞത്, ഈ പഞ്ചാഗ്നി വിദ്യയെ ഉപാസിക്കുന്നവരെയും വിദ്യാന്തര പരായണന്മാരെ അവർ രണ്ടുപേരും രണ്ടായിട്ട് കണ്ടിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? പഞ്ചാഗ്നി വിദ്യ ഉപാസിക്കുന്നവൻ ഇത് കിട്ടുന്നത് കാരണം മറ്റവനും ഇതേ അർത്ഥം കിട്ടുന്നതാണത്. ഞാൻ ഒരിക്കൽ കൂടെ അത് വ്യാഖ്യാനിക്കും. പഞ്ചാഗ്നി വിദ്യാവിതാം ച ഇത്തം വിത്തയ ഉപാത്തത്വ, അത് അത്രയും ഒരുമിച്ചെടുക്കണം. അതായത് തദ്യ ഇത്തം വിതു എന്നുള്ളത് കൊണ്ട് പഞ്ചാഗ്നി വിദ്യ ഉപാസിക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞു ആദ്യം. ഈ പറയുന്ന ശ്രുതിയുടെ കാര്യം അത് കഴിഞ്ഞ് രണ്ട് ശ്രുതിയും ഇവിടെ ചാന്ദോവ്യത്തിലും ബൃഹദാരണ്യത്തിലും ഏ ചൈമേ അരണ്യ ശ്രദ്ധ തപൈത്യുപാസത്തെ അരണ്യ ശ്രദ്ധാം സത്യം ഇത്യുപാസത എന്ന് രണ്ടിടത്തും വന്നു. അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അതെന്താ പറഞ്ഞത്? തദ്വിദ്യാന്തര പരായണാനാം, തദ്വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യാന്തരങ്ങൾ ആശ്രയിച്ചിരിക്കുന്നവർ. തതില്ല അവിടെ വിദ്യാന്തര പരായണാനാം. വിദ്യാന്തരം എന്ന് പറയുമ്പോൾ പഞ്ചാഗ്നി വിദ്യ ഒഴിവുള്ള വിദ്യകളെ ആശ്രയിച്ചിരിക്കുന്നവരൊക്കെ അവര് ഏതതുപാദാനം, അവരെയാണ് ഏതതുപാദാനം ഇതുകൊണ്ട് ഗ്രഹിക്കേണ്ടത്. ഏതുകൊണ്ട്? ശ്രദ്ധ തപ എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതാണ് ഇതുവരെ പറഞ്ഞു. അതാണ് കാരണം പഞ്ചാഗ്നി വിദ്യ അല്ല, നേരെ പറഞ്ഞല്ലേ പഞ്ചാഗ്നി വിദ്യ വിദാം ഇത്തം വിത്തയ ഉപാത്തത്വാ, വീണ്ടും വരുന്ന ഉപാദാനം ഇത്തം വിദ്യ എന്നുള്ളതുകൊണ്ട് ഗ്രഹിച്ചത് കൊണ്ട് ഇനി ഗ്രഹിക്കേണ്ട ആരെ? ശ്രുതിയിൽ പറയുന്ന മറ്റുപാസകരെയാണ്. അതുപാസകരെയാണെന്ന് ഇവിടെ ശ്രുതിയിലൊന്നും പറയുന്നില്ല. ശ്രുതിയിൽ ഇത്രേ പറഞ്ഞുള്ളൂ ശ്രദ്ധ തപ. അതിനെ ഭാഷകാരൻ പറയുന്നത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ആദ്യത്തെ മന്ത്രത്തിൽ ഇത്തം വിദുഹെന്നും അവസാനം പറഞ്ഞതിൽ ഏതത് വിദുഹെന്നും പറഞ്ഞത് രണ്ടും ഒരേ ആൾക്കാരെ കുറിച്ചാണ്. എവിടെ? ചാന്ദോക്യത്തില് പഞ്ചാഗ്നി വിദ്യയില് തദ് ഇത്തം വിദുഹു എന്ന് പറഞ്ഞതും ഈ ബൃഹദാരണ്യത്തില് രണ്ടും ഒന്ന് തന്നെ. ഏതത് വിദുഹു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അമീച്ച അരണ്യെ എന്ന് പറയുന്നു. ഈ കൂട്ടര് രണ്ടാമത്തെ ഇതന്നെ ഭാഷകാരൻ തന്റെ ബുദ്ധിശക്തി മുഴുവനും ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇവിടെ രണ്ടും രണ്ടു ഉപാസനയാണല്ലോ. രണ്ടു ഉപാസന എന്നും പറഞ്ഞു. അപ്പൊ ഇത് ഒന്നാണെന്ന് പറയുന്നത്, ഇതിനെ ഒരേ ആൾക്കാരെ ഗ്രഹിക്കും, ഇതിന്റെ രണ്ടിന്റെയും അർത്ഥമായിട്ട് ഒരേ ഇതിനെ ഗ്രഹിക്കണം എന്ന് പറയുന്നതിൽ അത് പറഞ്ഞു. ഈ മറ്റുപാസനകളുടെയും ഫലം ദേവയാനമാണെന്ന് കാണിച്ചിട്ടുള്ളത്, എല്ലായിടത്തും പറഞ്ഞിട്ടില്ല, അത് മുമ്പലത്തെ പ്രകടനത്തിൽ പറഞ്ഞു. പക്ഷെ എന്നാൽ ഈ രണ്ടു ഉപാസകന്മാരും ഒന്നാവില്ലല്ലോ, ഒരേപോലെ ഗ്രഹിക്കാൻ പറ്റില്ലല്ലോ രണ്ടു ഉപാസകന്മാരെ. രണ്ടു ഉപാസകന്മാരും രണ്ട്, ഒന്ന് ഗ്രഹസ്ഥം മറ്റത് വേറെ ആൾക്കാർ. അപ്പൊ ഈ അതേ ഉപാദാനം എന്ന് പറഞ്ഞെങ്ങനെ ശരിയാണ്? ഏതത് ഉപാദാനം എന്ന് പറയുന്നെങ്ങനെയാണ്? ഏതത് ഉപാദാനം എന്തിനു വേണ്ടിട്ട്? ഈ ഗതിക്ക് വേണ്ടി മാത്രമാണ്. ഉത്തരായണ ഗതിക്ക് വേണ്ടി മാത്രമാണോ? ആ ഉത്തരായണ മാർഗം ആണ് രണ്ടു കൂട്ടർക്കും എന്ന് പറയാൻ വേണ്ടിട്ട്, അതിനു വേണ്ടിട്ട് പറയുന്നു. ഭക്ഷ്യകാരനെ സംബന്ധിച്ച് പറയേണ്ടത് എന്താണ്? ഇവിടെ എല്ലാവരും ഉത്തരായണ മാർഗത്തിലൂടെ എല്ലാവരും പോകുന്നു. പക്ഷേ അക്കാര്യം ശ്രുതി വ്യക്തമല്ല, ഇത്രയേ ഉള്ളൂ. ശ്രുതി വ്യക്തമല്ലാത്ത ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ഭാഷകാരൻ ഇങ്ങനെ വ്യാഖ്യാനം, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാമെന്നുള്ള ഒരു കാര്യം മുമ്പ് വ്യാഖ്യാനിച്ചവരിങ്ങനെയല്ല വ്യാഖ്യാനിച്ചത്, അവര് ഇത് വേറെ ഏതോ തരത്തിൽ വ്യാഖ്യാനിച്ചു. അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതല്ല ശരി, ഇതാണ് ശരി എന്ന് വ്യാഖ്യാനിക്കുന്നു. അവിടെ തന്റെ യുക്തിയും ഈ ശാസ്ത്ര പരിചയവും എല്ലാം ഉപയോഗിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഭാഷകാരൻ ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്, ഭാഷകാരന്റെ വ്യാഖ്യാന ശൈലി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അഥ ഏതോ പന്ഥാനോ നവിധോ തേ കീടാഹ പതംഗാഹ യതിദം ദന്തശൂകം ഇതിന്റെ മാർഗദ്വയ ഭ്രഷ്ടാനാം കഷ്ടാം അധോഗതിയും ഗമയന്തി ശ്രുതി ദേവയാന പിതൃയാനയോരേവ. അപ്പോ ഇനി മൂന്നാമത്തെ കുട്ടറെ കുറിച്ച് പറയുന്നു. ഈ രണ്ടു വഴിയും അറിയാത്തവർ, ഈ അതും അടുത്ത് പറയും, ഈ രണ്ടു വഴിയുണ്ടല്ലോ. ഉപാസകന്മാര് വഴിയെ കൂടെ ഉപാസിക്കണം, എന്നാലേ കറക്റ്റ് അതുവഴി പോകാൻ പറ്റും. നമ്മളിപ്പോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഗൂഗിൾ ഫോൺ ചെയ്ത് വെച്ചിട്ട് ഇടത്തോട്ട് തിരിയുക വലത്തോട്ട് തിരിയുക ഇത് കേട്ടാ ഇപ്പൊ പോകുന്നത്, മുൻപരിയൊന്നും വേണ്ട, കൃത്യമായി പറഞ്ഞുതരും. ചിലപ്പോൾ അബദ്ധത്തിനും ചാടിക്കാറുണ്ട്, പറ്റിയിട്ടുണ്ട്, എന്നാലും ഒട്ടും 90% കൃത്യമാണ്. അപ്പോ പോകുന്നതിന് വഴിയെ കുറിച്ച് ശരിക്കും ബോധം വേണം. അതുപോലെ ഇവിടെ ഉത്തരായണ മാർഗത്തിൽ പോകുന്നവര് ഈ വഴിയെ കൂടെ ഉപാസിക്കണം എന്നും പറയുന്നുണ്ട് ഭാഷകാരൻ. ഇനി പറയും, അങ്ങനെ വഴി ചേർത്ത് ഉപാസിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആരുടെ ചോദിക്കേണ്ട കാര്യമുണ്ടല്ലോ, പിന്നെ അവരെ സ്വീകരിച്ചുകൊണ്ട് പോകാനോട് ആൾക്കാരുമുണ്ട്. അപ്പൊ ഈ അവര് രണ്ടു വഴിക്ക് പോകുന്നു, ഉത്തരായണം ഒന്ന് ദക്ഷിണായണം. ഇതില്ലാത്തവരെ മൂന്നാമത്തെ കുറിച്ച് അവർ വളരെ കഷ്ടമായ അധോഗതിയാണ്. അവർ എന്താകുന്നു? കീടങ്ങളാകുന്നു, പതംഗങ്ങളാകുന്നു, ദന്തജവും പാമ്പാകുന്നു, സർപ്പങ്ങളാകുന്നു, പലതരത്തിലുള്ള അധോഗതിയാണ്. ഭൂമിയിൽ ഇഴഞ്ഞു നടക്കേണ്ടതും പറന്ന് നടക്കേണ്ടതുമായിട്ടുള്ള അവസ്ഥ. ഇവിടെ പറയുന്നത് ഇത് അധോഗതി എന്ന് പറയാൻ കാരണം, എവർക്കൊന്നും ഈ ജന്മത്തിൽ ഒന്നും ഉപാസിക്കാനും ജ്ഞാനത്തിനൊന്നും അധികാരമില്ല, അതുകൊണ്ടാണ് കഷ്ടഗതി എന്ന് പറയുന്നത്. ഇതൊക്കെ അത്ര മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പരിസ്ഥിതിവാദികളെല്ലാം ബഹളം ഉണ്ടാകും. അപ്പൊ ആ അർത്ഥത്തിലല്ല പറയുന്നു. ഇവർക്ക് ജ്ഞാന ഉപാസന രണ്ടിനും ഇവർക്ക് കഴിയില്ല, നല്ല ബുദ്ധിവികാസം അവർക്കില്ല. അഥ ഏതോ പന്ഥാനു നവിദുഹു, ഈ രണ്ടു വഴിയും അറിയാത്തവർ. എന്നിട്ട് ഈ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളോ ഉപാസനകളോ അനുഷ്ഠിക്കാത്തവർ, തേ അവരെന്ത് ചെയ്യുന്നു? കീടാഹ കീടങ്ങളോ പദങ്ങളോ എതിതം ദന്തശുഖം ഇതിജ മാർഗദ്വയഭ്രഷ്ടാന. ഇങ്ങനെ ശ്രുതി പറഞ്ഞിരിക്കുന്നു, മാർഗദ്വയത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായ കഷ്ടം അധോഗതിയും ഗമയന്തി. വളരെ കഷ്ടമായ അധോഗതിയെ ഗമയന്തി, എന്താ അർത്ഥം? അറിയിക്കുന്നു, അറിയിക്കുന്നു, ബോധിപ്പിക്കുന്നു ശ്രുതി. ഇത് ഇപ്പോൾ വായിച്ചപ്പോൾ ഓർമ്മ വന്ന ഒരു കാര്യം കൂടെ പറയാം. ഇടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണമല്ലോ. അതായത് പണ്ട് വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രഭാഷണം വായിച്ചപ്പോൾ സ്വാമി അവിടെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഉപനിഷത്തുകളും ഈ ആധ്യാത്മിക ശാസ്ത്രവും ഒക്കെ വായിച്ചിട്ട് മനസ്സിലാകാത്ത രണ്ട് കാര്യമാണ് ഈ ദേവയാനും പിതൃയാനും. എവിടെയോ വായിച്ചതാണ് പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തൊന്നുമല്ല, ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ 80 മുമ്പ്, അതിനുശേഷം വായിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും അന്ന് ഈ ഭൂലോകം കണ്ടിട്ടില്ല, ഒരു ചന്ദ്രലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നവരാണ്. വൃഷ്ടിയിലൂടെയും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ കാര്യമാണ്. അപ്പോൾ എനിക്ക് പണ്ടെന്ന് പറയാമല്ലോ, 80 മുമ്പ്. അപ്പോൾ സ്വാമി പറയുന്നു, എനിക്കത് മനസ്സിലായിട്ടില്ല ഈ രണ്ടും. നിങ്ങൾക്ക് വായിച്ചവർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അല്ല വായിച്ചവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നാണ് പറയുന്നത്. സത്യസന്ധമായിട്ട് പറയുമ്പോൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ? സമയത്ത് വേറൊരിടത്ത് വായിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ അനാസക്തി യോഗത്തില് ആ 8-ാം അധ്യായത്തിലെ 2 ഗതികളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, എനിക്കിത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അത് എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. വിവേകാനന്ദ സാഹിത്യം വളരെ വിപുലമല്ല, ഓർമ്മയുണ്ട് ചിലർക്ക് ഓർമ്മയുണ്ടെന്ന് പറയാം. അത് നമ്മള് ഇനിയിപ്പം വായിച്ചാൽ തന്നെ അത് ബാലരമ വായിക്കും പോലെ ആയിരിക്കും വായിക്കുന്നത്. അപ്പം പിന്നെ അതൊന്നും മനസ്സിൽ തട്ടത്തില്ല, കാരണം ഇതൊക്കെ വളരെ ഗൗരവത്തോടെ വായിക്കേണ്ട വിഷയങ്ങളാണെന്നുള്ള ആ ഗൗരവം ഉൾക്കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തട്ടും. അപ്പം അത് എനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയൊരു സംഗതിയാണ്. കാരണം ഈ വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിവേകാനന്ദ സ്വാമി മുൻനിർത്തിയിട്ടാണ് ഓരോരുത്തരടുത്ത് വാഗ്വാദത്തിന് പോകുന്ന അന്ന് വാദപ്രതിവാദമൊക്കെ നടത്തുന്നത്. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് അറിയില്ല എന്ന് നമ്മൾ എങ്ങനെ പരസ്യമായി പറയും? ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അറിയില്ലെങ്കിൽ വേണ്ട, സ്വാമി ഇത് പരസ്യമായി പറയാതിരുന്നാൽ പോരെ എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു പോലെ ഞാൻ പല കാര്യങ്ങളും പറയും. ആ സ്വാമിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കിട്ടും, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഞങ്ങൾ പ്രയാസമല്ലേ കേൾക്കാൻ തന്നെ. ഇതുപോലെ ഞാനും പണ്ട് ചിന്തിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സാഹിത്യ സർവസ്. അല്ലല്ല, സംഭാഷണത്തിലല്ല, അറിവില്ല, പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അതാ ഇത് നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അന്ന് ഞാൻ ചിന്തിച്ചത്. എനിക്കത് ഒരു പ്രയാസം ഉണ്ടാക്കി. കാരണം നമ്മള് നമ്മുടെ ഹീറോ ആയിട്ട് വച്ചിരിക്കുന്നവര് വിവാനസ്വാമിക്ക് അറിവില്ലെന്ന് സ്വാമി തന്നെ പറയുമ്പോൾ അത് നമുക്ക് വലിയ ക്ഷീണമാണ്. നമ്മുടെ ഒരു പോയിന്റ് പോവുകയാ ഡിബേറ്റിൽ. അപ്പൊ ഏതൊരാൾ ചെയ്യും, നിന്റെ സ്വാമിക്ക് പോലും അറിയത്തില്ല, പിന്നെ എന്താ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വായടഞ്ഞു. അറിഞ്ഞില്ലെങ്കിലും വേണ്ട, അത് പുറത്ത് പറയാതിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് പറയാം ഇത് വിവാനസ്വാമിക്കും അറിയാമായിരുന്നു. അപ്പൊ ഞാനന്ന് എന്റെ ഈ ആധ്യാത്മിക സർക്കിളിൽപ്പെട്ടവരുടെ അടുത്ത് ചോദിച്ചു, എന്താ സ്വാമി ഇങ്ങനെ പറയും രഹസ്യമായിട്ട്? അപ്പൊ അവരും പറഞ്ഞു, ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സ്വാമി ഇരുന്ന് എന്തിനാ ഇതൊക്കെ പറയും? ഇത് പറയാതിരുന്നാ പോരായിരുന്നു? പറഞ്ഞത് പറയാതിരിക്കുന്നതായിരുന്നു. ഞങ്ങൾ അവസാനം അങ്ങനെ ഒരു തീരുമാനത്തിയത് പറയാതിരുന്നാ മതി. പക്ഷെ അത് പോയോ? ഇത് കൈവിട്ട ബാണം പോലെയല്ലേ, സ്വാമി പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മളിരുന്ന് ആശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് പറയാതിരുന്നെങ്കിൽ നന്നായിരുന്നു, എന്തെങ്കിലും അർത്ഥമുണ്ടോ അങ്ങനെ പറയുന്നത്? ഒരർത്ഥമില്ല, എന്നാലും വേറെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ കുറച്ചു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് സ്വാമി അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഞാനും പഠിച്ചത്, അത് വിവേകാനന്ദസ്വാമിയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു വലിയ പാഠമാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾക്ക് രുചിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത്, അതുകൊണ്ടാണ്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും പ്രതിപത്തി ഉണ്ടായിട്ടൊന്നുമല്ല. സ്വാമി അത് പറഞ്ഞു എന്നുള്ളത് പറയേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കേണ്ട അല്ല എന്നുള്ള ഒരു അറിവ് എനിക്ക് എന്നെ ആദ്യം പഠിപ്പിച്ച വിവേകാനന്ദ സ്വാമിയാണ്. ഞാൻ പിന്നീട് രാമകൃഷ്ണ മിഷനിലെ ചില സ്വാമിമാരടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരിതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന്. അപ്പോൾ ഒരു സ്വാമി, ഒരു അറിയപ്പെടുന്ന ഒരു സ്വാമി എന്നോട് പറഞ്ഞാൽ, സ്വാമി വളരെ വികാര ആവേശത്തിൽ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാനൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് വിട്ടുകളാ, എന്തിനാ അതൊക്കെ എടുക്കാൻ പോകുന്നു, ബാക്കിയൊക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഉഴപ്പും മട്ടിൽ തന്നെ അവിടെ പറഞ്ഞു. എനിക്ക് സമാധാനം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബോധവൽക്കരിക്കാനൊന്നും പോയില്ല. കാരണം ഒരുപാട് അനുഭവമുണ്ട്, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ പോയി ജന്മം മുഴുവൻ ശത്രുക്കളായ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സ്വാമിമാരൊക്കെ. അപ്പൊ എന്തുകൊണ്ടാ സ്വാമി അങ്ങനെ പറഞ്ഞു? എന്റെ പ്രായം എന്ന് പറയുന്നതെന്ന് പറഞ്ഞില്ല, 80 മുമ്പാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, അന്ന് എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല. സ്വാമി ഉപനിഷത്തിന്റെ പ്രശ്നങ്ങൾ, ഈ ഉപനിഷത്ത് ബൃഹദാരണ്യ ഉപനിഷത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയമായിരുന്നുവെങ്കിൽ, ആ പ്രഭാഷണം നടന്ന സമയമായിരുന്നെങ്കിൽ ആ ഭാഗം വന്നു എങ്ങനെ പറയും അറിയില്ല എന്നല്ലാതെ വേറെ പറയാൻ പറ്റില്ലല്ലോ. പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ഒരു വിഷയം നമുക്ക് അറിയില്ലെങ്കിൽ ഓഡിയൻസിന് മുമ്പിൽ അറിയില്ല എന്നല്ലാതെ എന്താ പറയാൻ പറ്റില്ല, തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ശരി, പിന്നെ അതൊരഭിപ്രായം ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം അത് കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സ്വാമിയുടെ ജീവചരിത്രന്മാരെഴുതിയിട്ടുണ്ട്. സ്വാമി നിർവികൽപ്പ സമാധിയിൽ പോയിട്ട് തിരിച്ചു വന്നയാളാണ്. ഈ സമാധിയെ കുറിച്ച് പറയുമ്പോൾ സ്വാമി എന്ന് പറയുന്നുണ്ട്, സമാധിയും സുഷുപ്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുഷുപ്തിയിൽ പോയിട്ട് തിരിച്ചു വരുന്നയാൾ അതുപോലെ തന്നെ വരും, സമാധിയിൽ പോയിട്ട് തിരിച്ചു വരുന്നയാൾ സർവജ്ഞനായിട്ട് വരും. നമ്മുടെ ദൃഷ്ടിയിൽ വിവേകാനന്ദ സ്വാമി ഒരു സർവജ്ഞനാണ്. അപ്പോൾ അങ്ങനെ അതുമല്ല, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം തന്നെ ചില വിവേകാനന്ദ സ്വാമിയുടെ ആരാധകരായ അധ്യാപകരുണ്ടായിരുന്നു, ചെറിയ ക്ലാസ് LP UP ലെവലിലൊക്കെ. അവർ പറയുന്ന എന്താണ്, 10,000 വാട്ടിന്റെ കറണ്ടിൽ ഒരു സായിപ്പിനെയും സ്വാമിയും കൊണ്ട് പിടിപ്പിച്ചു, സായിപ്പ് കരിഞ്ഞു പോയി, സ്വാമി കരിഞ്ഞില്ല. ഒരു മുറിക്കകത്ത് ഒരു സായിപ്പിനെയും വേറൊരു മുറിക്കകത്ത് സ്വാമിയെ അടച്ചിട്ട് 7 വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുത്തില്ല. മുറി തുറന്നപ്പോൾ സായിപ്പ് ചത്തു കിടക്കുന്നു, സ്വാമി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് സ്വാമിയെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള ഭയങ്കര ഭാവനകൾ. ഇത് ചെറിയ പ്രായത്തിലുള്ള ഭാവനകളൊന്നും മാറ്റാൻ വലിയ പ്രയാസമാണ്. ശിശുക്കളായ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഭാവന പോലെ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് സ്വാമി അങ്ങനെ പറഞ്ഞു? അറിയില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സ്വാമിക്ക് ബോധ്യപ്പെടാത്തത് സ്വാമി പറയില്ല. എന്തുകൊണ്ട്? പറയാനുള്ള ധൈര്യമായിട്ട് പറയുക. മൂളി പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ, മൂളിയാ തന്നെ കേൾക്കത്തില്ല, അത് പകുതി വെച്ച് നിർത്തിയാ അങ്ങനെ. അത് ശരി, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാമിക്ക് വിശ്വാസം ഇല്ലെന്നാണോ? അതായത് സമയം കളയുന്നില്ല. അപ്പൊ സ്വാമി അന്നത്തെ കാലഘട്ടത്തിൽ സ്വാമി ഇത് വ്യാഖ്യാനിക്കുമ്പോൾ, നിങ്ങൾ സ്വാമിയുടെ യോഗ ഭാഷ്യ വ്യാഖ്യാനം, സ്വാമി ശരിക്കും യോഗത്തിന് വ്യാഖ്യാനം സ്വാമി പറയുന്നത് വ്യാസഭാഷ്യമൊക്കെ റെഫർ ചെയ്തിട്ടാണ്. കാരണം ആ സ്വാമിയുടെ കത്തുകളിൽ പറയുന്നുണ്ട് അതിന് മുമ്പ് തന്നെ എനിക്കിവിടെ യോഗ പഠിപ്പിക്കണം, നിങ്ങൾ ആരെങ്കിലും അവിടുന്ന് വ്യാസഭാഷ്യമൊന്ന് എനിക്ക് അയച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പരിശോധിച്ചിട്ടാണ് സ്വാമി. പക്ഷേ സ്വാമി വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ യോഗ വ്യാസഭാഷ്യം എടുത്ത് നോക്കിയാൽ രണ്ട് രണ്ടാണ്. കാരണം സ്വാമി അത് വിശദീകരിച്ചത്, സ്വാമി ഒരു ജീനിയസ് ആയിരുന്നു. അന്നുവരെയുള്ള മനുഷ്യന്റെ അറിവിന്റെ ഏറെക്കുറെയൊക്കെ സ്വായത്തമാക്കിയ ആളായിരുന്നു എന്നേ പറയാൻ പറ്റും. അന്നുവരെയുള്ള ഭൗതിക ശാസ്ത്രത്തിന്റെ ആ അറിവും യുക്തിവിചാരവും രണ്ടും കൂടെ ചേർത്തിട്ടാണ് സ്വാമി ഇതിനെ വ്യാഖ്യാനിച്ചത്, ആധ്യാത്മിക ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ചത്. അന്നത്തെ വലിയ യുക്തിവാദി ഇംഗർസവണ്ണയൊക്കെ നേരിട്ട് പോയി കാണുകയും അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ സ്വാമി യുക്തിക്കും ശാസ്ത്രീയ ചിന്തയ്ക്കും വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ശാസ്ത്രീയ ചിന്തയെന്ന് വെച്ചാൽ നമ്മൾ ഈ പഴയ പുസ്തകങ്ങളല്ല ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത്, ഭൗതിക ശാസ്ത്രം. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. യുക്തിക്ക് വഴങ്ങുന്ന കാര്യമല്ല. യുക്തിയിലൂടെ പരിശോധിക്കാൻ നോക്കിയാൽ ഈ കാര്യങ്ങളൊന്നും യുക്തിക്ക് വഴങ്ങത്തില്ല, വിശ്വസിക്കുക അതേ ഉള്ളൂ. പിന്നെ മറ്റെന്ന് പറയുന്നത് ശാസ്ത്രീയമായി ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കുക അന്നത്തെ കാലത്തോ ഇന്നത്തെ കാലത്തോ സാധ്യമല്ല. പല കാര്യങ്ങളും സ്വാമി അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ശാസ്ത്രീയമായ വ്യാഖ്യാനം കൊടുക്കാൻ സ്വാമി ശ്രമിക്കുന്നുണ്ട്. മനസ്സിൻ്റെയൊക്കെ തലത്തിലത് ശരിയാകും, അന്നുവരെയുള്ള ശാസ്ത്രത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ കമ്പിയില്ല കമ്പി ഒക്കെ ഉദാഹരണമായിട്ട് സ്വാമി പറയുന്നു. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു കാര്യം പാശ്ചാത്യരെ മുമ്പിൽ പോയി എന്ന് പറയാൻ പറ്റത്തില്ല. വിശേഷിച്ച് യുക്തിക്കോ ശാസ്ത്രത്തിനോ അന്നത്തെ അതിനോട് പൊരുത്തപ്പെടുത്താതെ അതിനോട് തെളിയിക്കാൻ വയ്യാത്ത ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസമാണ്, ഹിന്ദുക്കളുടെ വിശ്വാസമാണ്, ഭാരതീയരുടെ വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അല്ല, അത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ചോദ്യം ചോദിക്കും, എങ്ങനെ ഇതിനെന്താ യുക്തി? വിശദീകരിക്കാൻ തുടങ്ങിയാൽ ഇതിനെന്താ സയൻസിന്റെ പിൻബലം? അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരും. സ്വാമി അത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചില്ല, ഇങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു എനിക്കറിയില്ല, സ്പഷ്ടമായും പറഞ്ഞു എനിക്കിത് പിടികിട്ടുന്നില്ല. പിടികിട്ടി അവർക്ക് വ്യാഖ്യാനിക്കണ്ടേ? എങ്ങനെ വ്യാഖ്യാനിക്കും? വ്യക്തിക്കോ ശാസ്ത്രീയ ബോധത്തിനോ തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ, കേവലം വിശ്വാസത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ തെളിയുന്നു? അപ്പോൾ ഒരിക്കലും അത് യൂറോപ്യന്മാരുടെ ഒന്നും മുമ്പിൽ പോയി അത് പറയാൻ പറ്റത്തില്ല. അവരുടെ അന്നത്തെ അറിവും സംസ്കാരവും ഒക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സ്വാമി ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, എനിക്ക് പിടിയില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വാമിയുടെ ആർജവമാണ്. ഇതിലൊക്കെ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെയൊക്കെ പ്രൈവറ്റായിട്ട് വന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ രഹസ്യമായിട്ടൊക്കെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാനുള്ള യോഗ്യതയില്ല. ഇങ്ങനെ എന്തെല്ലാം നമ്പറുകൾ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ പ്രയോഗിക്കുന്ന അല്ലേ? സമയതൊന്നും പ്രയോഗിച്ചില്ല, ഒരു നമ്പരും പ്രയോഗിച്ചില്ല. അവിടെ സത്യസന്ധമായി ആർജവത്തോടുകൂടി സ്വാമി പറഞ്ഞു. പക്ഷെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ സമൂഹത്തിനോട് പറയുമ്പോൾ അത് സത്യസന്ധമായും ആർജവമായും കാര്യങ്ങൾ പറയണം. നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുന്നില്ല എന്ന് തന്നെ പറയണം. അത് പിന്നെ അനാർജവം പാടില്ല. പ്രത്യേകിച്ചും ഇവിടെ പറയുന്ന ബ്രഹ്മസത്യം എന്നൊക്കെ ഉള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെന്തിനാ കാപ്പട്ടി? ഇങ്ങനെ അറിയാമെന്നുള്ള പറയുക, അറിയാത്ത അറിയില്ല എന്ന് പറയുക. അത് ഞാൻ സന്ദർഭമായി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ സന്ദർഭം.